ചൈതന്യാദാഗതം സ്ഥൂല സൂക്ഷ്മാത്മകമിതം ജഗത് അസ്ഥിചേ സദ്ഘനം സർവം നാസ്തിചേത് അസ്ഥിചിത്ഘനം. ചൈതന്യാദാഗതം ചൈതന്യത്തിൽ നിന്നും ഉണ്ടായതായ ചൈതന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ്. അറിവിന് സംസ്കൃതത്തിൽ പറയുന്നതാണ് ചൈതന്യം. സ്ഥൂല സൂക്ഷ്മാത്മകം, സ്ഥൂലവും സ്ഥൂലരൂപത്തിനും സൂക്ഷ്മരൂപത്തിനുമുള്ളതായ ഇതം ജഗത്ത്, കാരണം എന്ന് പറയുന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നില്ല. കാരണം ഇവിടെ സൂക്ഷ്മം എന്ന് പറഞ്ഞുകൊണ്ട് അതുകൂടെ എടുത്തോണം, അതുകൊണ്ട് കാരണത്തെ പ്രത്യേകം പറഞ്ഞില്ല. എന്നെങ്കിൽ കാരണമായി ചൈതന്യത്തെ എടുത്തോ, അപ്പോഴും അത് പറയേണ്ട ആവശ്യം. കാരണം ചൈതന്യം പ്രത്യേകം പറഞ്ഞല്ലോ, ചൈതന്യം തന്നെ കാരണം. ജഗത്ത് സ്ഥൂലവും സൂക്ഷ്മവും ഉണ്ടെന്നുള്ളത് സർവസമ്മതമായ കാര്യമാണ്. നമ്മള് സ്ഥൂലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റിയത്, ഇന്ദ്രിയങ്ങളുകൊണ്ട് ഗ്രഹിക്കാൻ പറ്റിയത് പൊതുവെ അങ്ങനെയാണ് സ്ഥൂലം എന്ന് പറയുന്നത്. പൊതുവായൊരു അർത്ഥം പറയണമെങ്കിൽ അങ്ങനെയാണ്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റിയത്. മേശ, പുസ്തകം, ഇതൊക്കെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റിയ, നമ്മുടെ ശരീരം, അതൊക്കെ സ്ഥൂലം. സൂക്ഷ്മം എന്ന് പറഞ്ഞാലോ, മനസ്സുകൊണ്ട് മാത്രം ഗ്രഹിക്കാൻ പറ്റുമെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നമ്മുടെ മറ്റിന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റില്ല. മനസ്സുകൊണ്ട് ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള സൂക്ഷ്മം, ഉള്ളിലുള്ളതൊക്കെ സൂക്ഷ്മമാണ്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റില്ല. ഉദാഹരണം എന്താണ്? സ്വദുഃഖാദികളൊക്കെ മനസ്സുകൊണ്ട് ഗ്രഹിക്കുക. പിന്നെ ഈ പ്രപഞ്ചത്തില് പുറമേ സൂക്ഷ്മമായിട്ടുള്ള എന്താണ്, പരമാണുക്കളും മറ്റും, അത് അനുമാനത്തിലൂടെ മനസ്സിലാക്കാം, ശാസ്ത്രങ്ങളിലൂടെ മനസ്സിലാക്കാം. എന്തായാലും അത് മനസ്സിലാക്കുന്നു കേവലം മനസ്സുകൊണ്ടാണ്. സൂക്ഷ്മം എന്ന് പറയുമ്പോൾ ഉള്ളിലുണ്ട് പുറമെയുണ്ട്. ഇതെല്ലാം പൊതുവെ ഉള്ളിലുള്ളതിന് എന്ത് പേരിട്ട് പറയും? അന്ധക്കരണം എന്ന് പറയും. ഉള്ളിലിരിക്കുന്നില്ല, അന്ധക്കരണം എന്ന് പറയും. പുറമേ ഇരിക്കുന്നത് ഈ സ്ഥൂലത്തിന്റെ സൂക്ഷ്മം. സൂക്ഷ്മം എന്ന് വെച്ചാൽ പരമാണുക്കളും മറ്റും. പരമാണുക്കൾ മാത്രമല്ല, ഒരുപാട് വിഷയങ്ങളുണ്ട് സൂക്ഷ്മമായി. അങ്ങനെയുള്ള ഇതം ജഗത്ത്, ഈ ജഗത്ത് അസ്ഥിചേത്, അവിടെ സർവം എന്നുള്ള അവിടെയും ചേർക്കും. സർവം അസ്ഥിചേത്, സർവം ജഗത്ത് അസ്ഥിചേത്. അങ്ങനെയുള്ള ഈ സമ്പൂർണ്ണ പ്രപഞ്ചവും ഉണ്ട് എങ്കിൽ, അതിനാണ് ഉണ്ട് എങ്കിൽ എന്ന് പറയുന്നത്. ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ഉണ്ട് എങ്കിൽ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഇല്ല എന്നൊരു പക്ഷമുണ്ട്. അടുത്ത് പറയുന്നതാണ് ഇല്ല എന്നൊരു പക്ഷം ഉള്ളത് കൊണ്ട് അസ്ഥി ചേതെന്ന് പറഞ്ഞു. ഉണ്ട് എങ്കിൽ, ചേതെന്ന് പറഞ്ഞെങ്കിൽ അവിടെ നാസ്തി ചെയ്ത് ഇല്ല എങ്കിൽ നിന്ന് എന്തുകൊണ്ട് പറയുന്നു ഉണ്ടെന്നൊരു പക്ഷമുണ്ട്. ഭാഷ്യത്തിലൊക്കെ ഇത് അദ്വൈതികളെല്ലാം പറയുന്ന കാര്യം തന്നെ. ഈ പറയുന്ന രണ്ടു പക്ഷവും അദ്വൈതികൾക്ക് സംബന്ധമായിട്ടുള്ള കാര്യമാണ്. സർവപ്രപഞ്ചവും ഉണ്ട്, അത് അദ്വൈതം അനുസരിച്ച് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. കാരണം പ്രപഞ്ചമുണ്ടെന്ന് എല്ലാവരും പറയും, ചാർവാകം പറയും, തർക്കികന്മാർ പറയും, ഭൗതികവാദികൾ പറയും പ്രപഞ്ചമുണ്ടെന്ന്. അപ്പൊ അങ്ങനെ പറയാത്ത ആരുമില്ല, എല്ലാവരും പറയും. നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം ഇല്ലെന്നാർക്ക് പറയാൻ പറ്റും? പ്രപഞ്ചമാണ് നമ്മുടെ ശരീരം, പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് നമ്മുടെ മനസ്സ്. ഇതെല്ലാം പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഇത് ഉണ്ട് എന്നുള്ളത് എല്ലാവരും പറയുന്ന കാര്യമാണ്. പക്ഷെ ഇല്ല എന്ന് പറയുന്ന ഒരു പക്ഷമുള്ളത് കൊണ്ട് പറയുന്നു ഉണ്ട് എങ്കിൽ, ഉണ്ട് എന്നാണെങ്കിൽ പറയുന്നതാണ്. അപ്പോ ഉണ്ട് എന്ന് പറയുന്നവരും ഇവിടെ പറയുന്നതും തമ്മിൽ വ്യത്യാസം എന്താണോ? എല്ലാരും പറയുന്നു പ്രപഞ്ചമുണ്ടെന്ന്. ഇതിനെ കുറിച്ചൊന്നും അറിയാത്തവരും പറയും പ്രപഞ്ചമുണ്ട്, ഉണ്ടോന്ന് സംശയം പോലും ഇല്ലാർക്കും. എല്ലാ സാധാരണ മനുഷ്യർക്കും ഉണ്ട്. എന്താണ് പ്രപഞ്ചം ഉണ്ട് ആ പറയുന്നതും ഇവിടെ അദ്വൈതി പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാണോ? എന്താണ് എന്താണ് സത്? ഘനമാണ്, ഘനം എന്ന് വെച്ചാൽ രൂപം. സത് സ്വരൂപമാണ്, സത്താണ്. സത്ത് എന്ന് പറഞ്ഞാൽ അത് തന്നെ പറയും, സച്ചിദാനന്ദമാണ് ബ്രഹ്മം. സച്ചിദാനന്ദമാണ് ബ്രഹ്മം എന്നിനി പറയും. സർവം വി സച്ചിദാനന്ദം എന്നിനി പറയും. അപ്പൊ ഇത് സത്താണ് എന്ന് വെച്ചാൽ ബ്രഹ്മമാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെ. അത് ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല, അതിന് വിവാദമുണ്ട്. അത് അതിന് പകരം എന്ത് പറഞ്ഞു? സത്. സത്ത് എന്ന് പറഞ്ഞാൽ അസ്തിത്വം, ഉണ്മ. അതാണ് സർവം ജഗത്ത്. ഈ സമ്പൂർണ്ണ ജഗത്തും എന്താണ്? ഉണ്മയാണ്, സത്താണ്. അതാണ് അവിടെ പറഞ്ഞത്, സകലതും ഉള്ളത് തന്നെ എന്ന് ഇവിടെ പറഞ്ഞു ആത്മോപദേശാദി. അവിടെ പറയുന്നത് ഇതും കൂടെ പരസ്പരം യോജിപ്പിച്ച് മനസ്സിലാക്കണം. അപ്പൊ സകലതും ഉള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പുസ്തകമുള്ളത്, മേശയുള്ളത്, പുസ്തകം, മേശ തുടങ്ങിയ വസ്തുക്കളുടെ അസ്തിത്വ ഉണ്മയെ കുറിച്ചാണ് പറയുന്നതെന്ന് തോന്നുന്നു. ഓരോ വസ്തുക്കളുടെ ഉണ്മ അതിനെ കുറിച്ചല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? സത്ത്, സത്താണെന്നാണ്. ഇപ്പൊ പുസ്തകം, മേശ എന്നൊക്കെ പറയുമ്പോ എല്ലാം വ്യത്യസ്ത പദാർത്ഥങ്ങളാണ്, ഞാൻ നീ എന്നൊക്കെ പറയും. ഇതെല്ലാം ഉണ്മയാണെന്ന് പറയുമ്പം ആ ഉണ്മ എന്ന് പറയുന്നതിനാണ് ഇവിടെ അദ്വൈതികൾ ബ്രഹ്മം, ആത്മാവ്, പരമാത്മാവ് എന്നൊക്കെ പറയുന്നു. എല്ലാം ആ പരമാത്മസ്വരൂപമാണ്, ബ്രഹ്മസ്വരൂപമാണ്, ആത്മസ്വരൂപമാണ്. ആ രീതിയിലാണ് സകലതും ഉള്ളതെന്ന് പറയുന്നത്. അല്ല, സകലതും ഓരോന്നും വേറെ വേറെ വേറെ നമ്മൾ കാണുന്ന രൂപത്തിൽ, നമ്മൾ അനുഭവിക്കുന്ന രൂപത്തിൽ ഇതൊക്കെ നിലനിൽക്കുന്നതുകൊണ്ടും ഓരോന്നും വേറെ വേറെ എന്നല്ല. അതുകൊണ്ടാണ് സർവം എന്ന് പറഞ്ഞത്. സർവവും സത്തായ ബ്രഹ്മമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്നതിന് എന്താ, ഇത് സിദ്ധാന്തം, അദ്വൈതയുടെ സിദ്ധാന്തമാണ്. അങ്ങനെ പറയുന്നതിന് എന്താണ് യുക്തി? ഉള്ളതാണെങ്കിൽ എല്ലാം ബ്രഹ്മം തന്നെ. അസ്ഥിചേത് ഉണ്ട് എങ്കിൽ സത്താണ്. എന്താണ് എന്റെ യുക്തി? എന്താണ് അതായത് അസ്ഥി ചേത് എന്ന് പറഞ്ഞാൽ അവിടെ അസ്ഥി സദ്ഘനം, അസ്ഥി സത്ത്, ഈ രണ്ടും ഒരേ അർത്ഥം തന്നെ. അപ്പൊ അസ്ഥി ചേത് സത്ത് എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ ഉണ്ടെന്നാണ്. ഉണ്ടെങ്കിൽ അപ്പൊ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസ്ഥി എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തെ പറയണം. ആദ്യം പറഞ്ഞിരിക്കുന്നു അങ്ങനെ അസ്ഥി അസ്ഥി എന്ന് സകലോപരി പോകുന്നേ സത്യം. ആ അസ്ഥി അസ്ഥി ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഉണ്മ അതാണ് സത്യം. അദ്വൈതീവിയിലൊക്കെ വിശദീകരിച്ചാണ് ആ ഉണ്മയാണ് സത്യം. ആ വസ്തുക്കളല്ല സത്യം, ആ ഉണ്മയാണ്. അപ്പൊ എല്ലാ വസ്തുക്കളെയും ആ ഉണ്മയായി മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. വേറെ വേറെ നമ്മളെ കാണുന്ന എല്ലാ വസ്തുക്കളെയും ഒറ്റ ഉണ്മയായി മനസ്സിലാക്കണം, ഒറ്റ സത്യമായി മനസ്സിലാക്കണം, ഒറ്റ അസ്തിത്വമായി മനസ്സിലാക്കണം. എന്തുകൊണ്ട് മനസ്സിലാക്കണം? നമ്മൾ അറിയുന്നത് അസ്ഥി എന്നാണ് എല്ലാത്തിനും. അങ്ങനെ തന്നെ നമ്മൾ അറിയുന്നത് ഉണ്ട് എന്നാണ് അറിയുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു വസ്തുവിന് നമുക്ക് ഉണ്ട് എന്നറിയാൻ പറ്റാത്തതായിട്ട് ഒരു വസ്തുവില്ല. അങ്ങനെ ഒരു വസ്തുവിനെ ഈ പ്രപഞ്ചത്തിൽ കാണിച്ചു തരിക, ഉണ്ട് എന്ന് ഇതിനറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഒന്നും കാണിക്കാൻ പറ്റുമോ? ഇതിന് ഏതെങ്കിലും ഒരു വസ്തുവിനെ, ഏതൊരു വസ്തുവിനെയും നമുക്കുണ്ടെന്നേ അറിയാൻ പറ്റും. ഏത് വസ്തുവിനെ, ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്തേ അറിയാൻ പറ്റൂ? ഉണ്ട്. അപ്പൊ അങ്ങനെ അല്ലാതെ അറിയാൻ പറ്റിയ ഒരു വസ്തുവിനെ നമുക്ക് കാണിക്കാൻ പറ്റുമെന്നാണ്. ഏതെങ്കിലും ഒരു വസ്തുവിന് ഒരു വസ്തുവില്ലല്ലോ. വസ്തുവിന്റെ കാര്യം ആകാശ കുസുമെന്ന് ഒരു വസ്തു ഉണ്ടോ? ഇത് എവിടെ നിന്ന് ആകാശ കുസുമെന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശം എന്ന് പറയുന്ന ഒരു ശബ്ദം, കുസുമെന്ന് പറയുന്ന ഒരു ശബ്ദം, രണ്ടും കൂടെ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ എന്താണ് ഒരു വസ്തു ഉണ്ടെന്ന് ഭാവന ചെയ്യണം. അങ്ങനെ ഒരു വസ്തുവില്ല. പറയുന്ന ഒരു വസ്തുവിന്റെ കാര്യമാണ്. ഏതെങ്കിലും ഒരു വസ്തു എന്തുണ്ടെങ്കിലും നമുക്ക് ഉണ്ടെന്നേ അറിയാൻ പറ്റും. അങ്ങനെ അല്ലാത്ത ഒരു വസ്തു ഉണ്ടോ എന്ന് ചോദിച്ചത്? ഉണ്ടോ? അപ്പൊ ഇവിടെ ഒരു ഇതാണ് വരുന്നത്. ഉള്ളത് പറ ശരിക്കും ഇപ്പൊ എന്താ തോന്നുന്നത്? അത് നേരത്തെ ഉള്ളതായിരുന്നു, ഇപ്പഴും ഉണ്ടായിരുന്നു. ദർശനം സ്ഥിരം ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാ. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും ഉണ്ട് എന്നേ നമുക്കറിയാൻ പറ്റുമോ? അല്ലാതെ അറിയാൻ ഒരു വഴിയില്ല. ഒരു വസ്തുവിന് നമ്മൾ ഇതുവരെ അറിയാതിരുന്ന ഒരു വസ്തുവിനെ, പരമാണുവിനെ നമ്മൾ കണ്ടെത്തിയാൽ നമ്മൾ എന്ത് പറയും? ഞാൻ പരമാണുവിനെ കണ്ടെത്തി, അതുണ്ട്. അങ്ങനെ പറയാൻ പറ്റും. ഒരു വസ്തുവിനെ സംബന്ധിച്ച് പറയണം. അപ്പോ എല്ലാ വസ്തുക്കളെയും ഉണ്ട് എന്ന് എന്തുകൊണ്ട് അറിയുന്നു? അതാണ് അടുത്ത ചോദ്യം. സർവ വസ്തുക്കളെയും നമ്മൾ ഉണ്ട് എന്ന് എന്തുകൊണ്ട് അറിയുന്നു? പുസ്തകത്തിന് നമ്മൾ പുസ്തകം എന്നറിയുന്നു, മേശയും മേശയും എന്നറിയുന്നു. എന്തുകൊണ്ടാണ്? പുസ്തകം പുസ്തകമായതുകൊണ്ട്, മേശ മേശയായതുകൊണ്ട്. പുസ്തകത്തെ പുസ്തകം എന്നറിയുന്നത് പുസ്തകമായതുകൊണ്ട്, മേശയെ മേശയെന്നറിയുന്നത് മേശയായതുകൊണ്ട്. പക്ഷെ പുസ്തകത്തെയും മേശയും ഞാൻ ഉണ്ടെന്നറിയുന്നു പറഞ്ഞാൽ അതെന്തുകൊണ്ട്? പുസ്തകത്തെയും മേശയും ഞാൻ ഉണ്ടെന്നറിയുന്നു അതെന്തുകൊണ്ടാണ്? പുസ്തകത്തെ പുസ്തകമായി അറിയുന്നത് എന്തുകൊണ്ട്? അത് പുസ്തകമായതുകൊണ്ട്. മറ്റൊന്നുമല്ല, പുസ്തകമാണ്. മറ്റുള്ള എല്ലാത്തിൽ നിന്നും വേറിട്ട ഒരു രൂപമുണ്ട് പുസ്തകത്തിന്. അതുകൊണ്ടാണ് പുസ്തകത്തെ പുസ്തകം എന്നറിയുന്നത്. മേശയെ മേശയിൽ നിന്ന് അറിയുന്നു. മറ്റുള്ള എല്ലാ വസ്തുക്കളിൽ നിന്നും വേറിട്ട ഒരു രൂപമുണ്ട്, അത് മേശയ്ക്കേ ഉള്ളൂ, മറ്റൊന്നിനുമില്ല. അതുകൊണ്ട് മേശയെ മേശയെന്ന് അറിയുന്നു. മൊബൈലിനെ ഞാൻ മൊബൈൽ എന്നറിയുന്നു. എന്താണ് മറ്റുള്ളതിൽ നിന്നും വേറിട്ട ഒരു രൂപം? മൊബൈലിനേ ഉള്ളൂ. അപ്പൊ ഓരോ വസ്തുവിനും ഓരോ രൂപമുണ്ട്. അതുകൊണ്ട് ആ ഓരോ വസ്തുവിനെ അതായിട്ട് നമ്മൾ അറിയുന്നു. എന്നാൽ പുസ്തകത്തെയും മേശയെയും മൊബൈലിനെയും എല്ലാം ഞാൻ ഉണ്ടെന്നറിയുന്നു. അതെന്തുകൊണ്ടാണ്? ഇതെല്ലാം ശരിക്കും ഉണ്മയാണ്. അതുകൊണ്ട് പുസ്തകവും മേശയും മൊബൈലും എല്ലാം ഉണ്മയാണ്. അതുകൊണ്ടാണ്, അത് ഉണ്മയാണ് ശരിക്കും. എന്നുവെച്ചാൽ അത് സത്തയാണ്. അതുകൊണ്ടാണ് അതിന് സത്തെന്നറിയുന്നത്. സത്യാണെങ്കിലേ അതിനെ സത്തെന്നറിയാൻ പറ്റും. ഇപ്പൊ പുസ്തകമല്ലാത്ത ഒന്നിനെ പുസ്തകം എന്നറിയാൻ പറ്റും? മേശ അല്ലാത്ത ഒന്നിനെ മേശയെന്നറിയാൻ പറ്റും? അപ്പൊ ഏതെങ്കിലും ഒന്നിനെ സത്തെന്നറിയണമെങ്കിൽ എന്റെ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? അത് സത്താണ്. അതുകൊണ്ട് അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇവിടുത്തെ യുക്തി. പുസ്തകത്തെ പുസ്തകം എന്നറിയുന്നത് പുസ്തകമായതുകൊണ്ട്, മേശയെ മേശയെന്നറിയുന്നത് മേശയായത്, മൊബൈലിനെ മൊബൈൽ എന്നറിയുന്നത് മൊബൈലായതുകൊണ്ട്. അതിപ്പോ ഈ മൂന്നിനെയും നമ്മൾ സത്തെന്നറിയുന്നത് എന്തുകൊണ്ട്? അസത്തായതുകൊണ്ടാണ്. പിന്നെ എങ്ങനെ അതിനെ സത്തെന്ന് എന്തിനറിയണം? അപ്പൊ ഈ മൂന്ന് സത്താണ്. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിലെ ഏത് വസ്തുവിനെയും നമ്മൾ എന്ത് ചെയ്യും? ആ വിശേഷമായ വസ്തുവായും അറിയും. എന്നാൽ ആ വസ്തുവിനെ പൊതുവായി എങ്ങനെ സത്തായിട്ടും അറിയും. അപ്പോ പുസ്തകം മേശ ഇതിന് മാറ്റമുണ്ട്, ഇത് വേറെ വേറെയാണ്. പക്ഷെ സത്ത എന്ന് പറയുന്ന രണ്ടിലും മാറ്റം ഇല്ല. മാറ്റമില്ലാത്ത ഒന്നിനാണ് സത്തെന്ന് പറയുന്നത്. അപ്പോ ഈ എല്ലാ ഓരോ വസ്തുക്കളെയും സത്തെന്നും അറിയുന്നു എന്നുള്ളത് അത് സത്തായതുകൊണ്ടാണ്. അപ്പോഴാണ് ചോദ്യം വരുന്നത്, ആ സത്ത് എന്താണോ, എന്തിനാണ് നമ്മൾ ഈ സത്തെന്നറിയുന്നത്? കാരണം സത്തെന്നറിയുന്ന പുസ്തകത്തിനെ എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? മേശയിൽ സത്തെന്നറിയുന്ന അവിടെ പുസ്തകമില്ല. സത്തെന്നറിയുന്ന മേശയെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? പുസ്തകത്തെ അറിയുന്നുണ്ട്. അപ്പൊ പിന്നെ എന്താണ് പുസ്തകം, എന്താണ് മേശ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയാം, ഈ രൂപത്തിയിരിക്കുന്ന പുസ്തകം, ഈ രൂപത്തിയിരിക്കുന്ന മേശ. അപ്പൊ ചോദിക്കുന്നു, അപ്പൊ എന്താണ് സത്ത? ആ സത്ത എന്ന് പറയുന്ന എല്ലാത്തിലും ഇരിക്കുന്ന ഒന്നാണ്. ആ സത്ത എന്ന് പറയുന്നത് ഇല്ലായ്മയിലുമുണ്ട്, ശൂന്യതയിലുമുണ്ട്. ശൂന്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ട്? ഉണ്മയുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ സത്ത സർവത്തിലും ഇരിക്കുന്നു. അതുകൊണ്ടാണ് അതിന് എന്ത് പേരിട്ട് വിളിക്കുന്നത്? ബ്രഹ്മം. ബ്രഹ്മം എന്ന് വെച്ചാൽ വ്യാപിച്ചിരിക്കുന്നതാണ്. ബ്രഹ്മത്തിന്റെ ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? അത് വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാ പദാർത്ഥങ്ങളിലും ഇരിക്കുന്ന ഒന്ന്. ബൃഹത്വാദ് ബ്രഹ്മ, വളരെ വലുതായതുകൊണ്ടാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പൊ ആ യുക്തിയാണ് ഇവിടെ പറയുന്നത്. കാരണം നമുക്ക് അങ്ങനെ വേറെ ഏതിനെടുക്കാൻ പറ്റും? എങ്ങനെ ഒരു വസ്തുവിനെ എടുക്കാൻ പറ്റുമോ? നാസ്തികന്മാരുണ്ട് ഇതിനൊന്നും അംഗീകരിക്കാത്തവർ. അവര് പറയും എന്താണ്, എല്ലാം ബ്രഹ്മം എന്ന് പറയാമെങ്കിൽ എല്ലാം ദ്രവ്യമെന്നും പറയാം എന്ന് പറയും. എല്ലാത്തിനും ദ്രവ്യമെന്നും പറയാം. അങ്ങനെ പറയാൻ പറ്റുമോ? എല്ലാത്തിനും ദ്രവ്യം എന്ന് പറയാൻ പറ്റും. അപ്പൊ ദ്രവ്യം എന്താണെന്ന് ചിന്തിക്കേണ്ടി വരും. ദ്രവ്യം എന്ന് വെച്ചാൽ എന്താണ്? അടിസ്ഥാന കണങ്ങളാണ്, അടിസ്ഥാനമായ കണങ്ങൾ. ഹൈഡ്രജൻ, ഓക്സിജൻ, അയൺ, ഫോസ്ഫറസ്, കാൽസ്യം, ഇങ്ങനെ പറയും. ഇതെല്ലാം വെവ്വേറെയാണ്, ഇതൊന്നല്ല. അപ്പോ ഓരോ വസ്തുവിനെ എടുത്താൽ എന്താണ്? അത് ഒന്നല്ല, പിന്നെ പല കണങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഓരോ കണങ്ങളും വേറെ വേറെയാണ്, ഒന്നല്ല. കാൽസ്യം അല്ല ഹൈഡ്രജൻ എന്ന് പറയുന്ന, അതല്ല ഓക്സിജൻ എന്ന് പറയുന്നത്. എല്ലാത്തിനും കൂടെ ചേർത്തൊരു പേര് പറയാന്നേ ഉള്ളൂ. പക്ഷെ ഓരോന്നും എന്താണ്? പുസ്തകം വേറെയാണ്, നമ്മൾ മേശ വേറെയാണ് എന്ന് പറയുന്ന പോലെ എല്ലാം വെവ്വേറെയാണ്. മനസ്സിലായോ? ഊർജം എന്നുള്ള തരത്തിലാണെങ്കിലോ, ഊർജവും പലതരത്തിലുണ്ട്. ഒരു തരത്തിലല്ല ഊർജവും, എങ്ങനെയാണ്? പലതരത്തിൽ ഉണ്ട്. അല്ല, ഊർജം എന്ന് പറയുന്നത് കൊണ്ട് ഒന്നല്ല, പലതാണ്. ഇപ്പൊ കാന്തിക ഊർജം, വൈദ്യുത ഊർജം, ആകർഷണ ശക്തി, ഇങ്ങനെയൊക്കെ പലതരത്തിൽ എങ്ങനെയുണ്ട്? ഊർജമുണ്ട്. അപ്പോ അതും ഒന്നല്ല. അപ്പോ സത്ത അല്ലെങ്കിൽ ബ്രഹ്മത്തിന് പകരം അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അസ്യ സത്തയാണെങ്കിലോ, ഇതൊരു അത്ഭുതമാണ് ഈ സത്ത എന്ന് പറയുന്നത്. അത് ഏകരൂപത്തിലിരിക്കുന്നു, അത് പല രൂപത്തിലില്ല, ഒരേ ഒരു രൂപത്തിലിരിക്കുന്നു സത്ത. അത് പുസ്തകത്തിലായാലും അസ്ഥി, മേശയിലായാലും അസ്ഥി, ഊർജത്തിലായാലും അസ്ഥി, കണങ്ങളിലായാലും അസ്ഥി. ഇത് ഇവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു അനുഭവമാണ്. ആധുനിക ശാസ്ത്രത്തിൽ വ്യക്തമായൊരു നിർവചനമോ ഉത്തരമോ ഇല്ല. ഈ സത്ത ഇങ്ങനെ ഒരു അനുഭവം സർവത്ര എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ വ്യക്തമായൊരു ഉത്തരം. പക്ഷെ സർവത്ര ഉണ്ടോന്നുള്ളത് അറിയാം. വേറെ എല്ലാം മാറിപ്പോകുന്നതാണ്, സത്ത മാത്രം മാറുന്നില്ല. അത് എല്ലാത്തിലും ഉള്ളതുകൊണ്ടാണ് പറയുന്നത്, അത് വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അതിന് അദ്വൈതികൾ എന്ത് പേരിട്ടത്? ബ്രഹ്മം എന്ന. ഈ സത്ത എന്താണ് ഒന്നെടുത്ത് കാണിച്ചു തരിക എന്ന് പറഞ്ഞാൽ, അത് ഒരു അനുഭവ വിഷയമാകുന്നു എന്നല്ല, അല്ലാതെ അതിനെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് വേർതിരിച്ചെടുത്ത് മാറ്റിവെക്കാൻ പറ്റത്തില്ല. പുസ്തകത്തിൽ നിന്നും അതിന്റെ പേജുകളെയൊക്കെ മാറ്റിവെക്കാം, പക്ഷെ അനുഭവ വിഷയമായിരിക്കുന്ന സത്തയെ പുസ്തകത്തിൽ നിന്നെടുത്ത് മാറ്റാൻ പറ്റില്ല, ഒന്നിൽ നിന്നും മാറ്റാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് എല്ലാത്തിനും വ്യാപിച്ചിരിക്കുന്നു. എവിടെയെങ്കിലും മാറ്റി വെക്കാന്ന് ചോദിച്ചാൽ അവിടെ എന്തുണ്ട്? സത്തയുണ്ട്. സത്ഖനം സത്സ്വരൂപം, ഖനം എന്ന് വെച്ചാൽ രൂപം, സ്വരൂപം. സത്ത് ഏവ ശബ്ദത്തിന്റെ അർത്ഥമാണ് ഖനത്തിന്. അയോഘനം. അയസ് എന്ന് വെച്ചാൽ ഇരുമ്പ്. അയോഘനം എന്ന് പറഞ്ഞാൽ എന്താണ്? അയസ് അയസ് ഏവ ഇരുമ്പ് മാത്രം, വേറൊന്നുമില്ല. ഒരു ഇരുമ്പ് കട്ടയെടുത്ത് വെച്ചിട്ട് പറയണം അയോഘനം. അയോഘനം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ഇരുമ്പ് മാത്രം, അതിനകത്ത് വേറൊന്നും ചേർന്നിട്ടില്ല. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഇരുമ്പെന്ന് പറയുന്ന ഒരു വസ്തു എടുത്തു കഴിഞ്ഞാൽ എന്തോരും അതിനകത്ത് പലതരത്തിലുള്ള കണങ്ങൾ കാണും. ഇരുമ്പ് മാത്രമായിരിക്കില്ല. ഭൗതികമായ ഏതൊരു വസ്തുവിനെ എടുത്തു കഴിഞ്ഞാലും പല കണങ്ങൾ കൂടി ചേർന്നതാണ്. അത് കൂടിച്ചേർന്നായിരിക്കുന്നു, അതിന് പല അംശങ്ങളുണ്ടായി. ഏറ്റവും സൂക്ഷ്മമായി പോയി ആറ്റത്തിന്റെ തലത്തിൽ ചെന്നാൽ അവിടെ എന്തൊരു സബ് ആറ്റമിക് പാർട്ടിക്കിൾസ് അവിടെയുണ്ട്. അപ്പൊ അവിടെ ഇതൊന്നും തന്നെ എന്താണ്? ഒന്നായിട്ടിരിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരാറ്റത്തെ എടുത്താലും അവിടെ എന്ത് കാണും? സബ് ആറ്റമിക് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഒന്നായിട്ടൊന്നിനും ഇരിക്കാൻ പറ്റത്തില്ല, എല്ലാം സംഘാതമായിട്ടേ ഇരിക്കും. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ എന്താണ്? സത്ത എന്ന് പറയുന്നത് എങ്ങനെയിരിക്കുന്നു? ഒന്നായിട്ടിരിക്കുന്നു, ഏകം ആയിട്ടിരിക്കുന്നു, സർവത്ര ഇരിക്കുന്നു, അപ്പൊ വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ ഇതിന് ബ്രഹ്മം എന്ന് പറയുന്നതിന് എന്താണ്? അതിനെ ഒന്നിൽ നിന്നും വേർതിരിക്കാൻ പറ്റില്ല, അതാണ് സത്തേവ. അപ്പോ ഈ കാണുന്ന ഓരോ വസ്തുവും സത്ത് തന്നെ. ധനം എന്ന് വെച്ചാൽ സത്തേവ, സൻ മാത്രം എന്ന് പറയും, സത്ത് മാത്രമാണ്. അപ്പൊ നമ്മുടെ അനുഭവത്തിലിരിക്കുന്ന ഈ സത്തിനെ വേദാന്തികൾ അദ്വൈതികൾ ഒരു സ്റ്റെപ്പോടെ പോയിട്ട് എന്തു പറഞ്ഞു? ഈ സത്തിലാണ്, സത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്നുകൂടെ പറഞ്ഞു. എന്തുകൊണ്ട്? സത്ത് സർവത്ര ഇരിക്കുന്നുണ്ട്. സത്ത് എന്ന് പറയുന്നത് സർവത്ര. അതിങ്ങനെ സത്തിന്റെ ഒരു പ്രത്യേകത, മറ്റൊന്നിനും ഇല്ലാത്ത ഒരു പ്രത്യേകത, ഇങ്ങനെ എല്ലായിടത്തും സത്തിന്റെ അനുഭവം ഉള്ളത് കൊണ്ട് അതിനെന്ത് പറയും? സത്താണ് എല്ലാത്തിനും കാരണമായിരിക്കുന്നത്, സത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്, അതുകൊണ്ട് ഇതെല്ലാം സത്ത് മാത്രമാണ്. അതിനാണ് ഇതേ ആശയമാണ് ചാന്തോകിയത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്താണ്? വാചാരം ഗുണം വികാരവും നവധേയം മൃത്തികേത്യവ സത്യം. മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടായി കഴിഞ്ഞാൽ അത് മണ്ണ് തന്നെ. സർവ പാത്രങ്ങളെ നോക്കിയാലും മണ്ണ് കാണും. അങ്ങനെ ഇവിടെ സർവ വസ്തുക്കളെ നോക്കിയാലും എന്തറിയാം? സത്തെന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്. എന്തിനറിയുമ്പോഴും അനുഭവമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് പാത്രം നോക്കിയാലും മണ്ണിനെയാണ് അറിയുന്നത്. എന്തുകൊണ്ട്? മണ്ണിൽ നിന്ന് പാത്രം ഉണ്ടായതുകൊണ്ട്. അപ്പൊ ഏതൊരു വസ്തുവിനെ നോക്കിയാലും നമ്മൾ അറിയുന്ന എന്തിനെ? സത്ത്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? സത്തിൽ നിന്നാണ് അനുഭവം ഉണ്ടായത്, എല്ലാം ഉണ്ടായത്. അതുകൊണ്ട് സത്ത് മാത്രമാണ് ഇതെല്ലാം എന്ന് അദ്വൈതികൾ പറയും. പിന്നെ ഇതിനൊരു പ്രശ്നമുള്ള എന്താണ്? ഈ സത്തിന് കണങ്ങളിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന് പറയുമ്പോൾ, അടിസ്ഥാന കണങ്ങളിൽ നിന്ന്, ആ ഓരോ കണങ്ങളെ കുറിച്ച് നമുക്ക് വസ്തുനിഷ്ഠമായി പഠിക്കാൻ പറ്റും. പരീക്ഷണം നിരീക്ഷണം കാണത്തിൽ അതിനെ പഠിക്കാൻ പറ്റും. പക്ഷെ സത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായെന്ന് പറയുമ്പം സത്തിനെ എങ്ങനെ പഠിക്കും? ഇങ്ങനെയാ പഠിക്കുന്നു. ഏതെങ്കിലും ഒരു ലാബിൽ കൊണ്ടുപോയിട്ട് ആറ്റത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്ന മൈക്രോസ്കോപ്പുകളൊക്കെ ഉണ്ട്, ആറ്റമിക് മൈക്രോസ്കോപ്പുകളുണ്ട്. അതിലൂടെ നിരീക്ഷിച്ചാൽ ഒരാറ്റത്തിന്റെ ഊർജ സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ട്? അത് ഒബ്ജക്റ്റീവായ വസ്തുനിഷ്ഠമായ ഒരു പരീക്ഷണത്തിന് വിധേയമാണ് അതിന്. അപ്പൊ അതിന്റെ ഘടകങ്ങളെ കുറിച്ച് പഠിക്കാനും അതിനെ അളക്കാനും കഴിയും. മെഷറബിൾ ആണല്ലോ, ഓരോന്നിന്റെ ഊർജം എത്രമാത്രമാണ് കളന്നെടുക്കാൻ പറ്റും. അപ്പൊ അളവ് തൂക്കത്തിനൊക്കെ വിധേയമാണ് ഏത് ഭൗതികമായ എല്ലാ കണങ്ങളും. ഇപ്പൊ സത്തയുടെ അളവ് എങ്ങനെ അളക്കാൻ പറ്റും? അത് മെഷറബിൾ, അളക്കാൻ പറ്റത്തില്ല. എന്നാൽ നമ്മുടെ അനുഭവത്തിലുണ്ട്, താനും ഉണ്ടോ സത്ത എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിലുണ്ടോ? അളക്കാൻ പറ്റൂ? അളക്കാൻ പറ്റില്ല. നമ്മുടെ അനുഭവത്തിലുണ്ട്. അപ്പോ നമ്മുടെ അനുഭവതലത്തിൽ ഉള്ളതും സർവത്ര അനുഭവപ്പെടുന്നതും എന്നാ അളക്കാൻ പറ്റാത്തതും മറ്റ് ഭൗതിക വസ്തുക്കളൊക്കെ ഈ അനുഭവത്തിലൂടെ അല്ലാതെ മറ്റൊന്നിന്റെ സഹായത്തോടുകൂടി അതിന്റെ സാന്നിധ്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഭൗതികമായൊരു കണമാണെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ലാബിലൂടെ അതിനെ നമുക്ക് അതിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ നേരിട്ട് പിന്നെ അതിന്റെ ആക്ഷൻ റിയാക്ഷൻസ് എല്ലാം നമുക്ക് മനസ്സിലാക്കാം. വൈദ്യുതി എന്ന് പറയുന്ന കണങ്ങളുടെ ഒഴുക്കാണ്. അപ്പൊ അതിന്റെ സാന്നിധ്യം നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നു. അതുപോലെ ഇതിനെ സത്യ നമുക്കറിയാൻ പറ്റില്ല. സത്യ എന്ന നമ്മുടെ അനുഭവത്തിലുണ്ട് താനും. മറ്റൊരു തരത്തിലും അതിനെ അളക്കാൻ പറ്റില്ല. മറ്റൊരു തരത്തിലും അതിന്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കാൻ ഉപകരണങ്ങളിലൂടെ ഒന്നും പറ്റില്ല. ആ സത്യ നമുക്ക് വേറെ തരത്തിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അതിനൊരു പ്രയോഗക്ഷമതയില്ല. കണങ്ങൾ അങ്ങനെയല്ല. ഈ കണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആറ്റം ബോംബ് വരെ ഉണ്ടാകുന്നത്. അതിനൊക്കെ പ്രയോഗക്ഷമതയുണ്ട്. അതിന് മനുഷ്യനെന്ത് ചെയ്യാം? കൈകാര്യം ചെയ്യാം. മനസ്സിലായോ? മനുഷ്യന് കണങ്ങളെയൊക്കെ കൈകാര്യം ചെയ്ത് എന്ത് ചെയ്യാം? ആ കണങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് ഈ മൊബൈൽ. അതിനെ കൂട്ടിച്ചേർക്കാം, പിരിക്കാം, പല വസ്തുക്കൾ ഉണ്ടാക്കാം, പലതരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം അതിനെ ആശ്രയിച്ച് രൂപപ്പെടുത്താം. അതിനെ ആശ്രയിച്ച് പലതരത്തിലുള്ള സാങ്കേതിക ഉപകരണങ്ങൾ ഉണ്ടാക്കാം. എല്ലാം ചെയ്യാം. ഭൗതികത്തിന്റെ ഒരു സവിശേഷതയാണ്. അതുകൊണ്ടാണ് ഭൗതികത്തെ സംബന്ധിച്ച് ആർക്കും തർക്കമില്ലാത്തത്. പലതരത്തിൽ മനുഷ്യൻ കൈകാര്യം ചെയ്യും. സത്തയാണെങ്കിലോ ഏതെങ്കിലും തരത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റൂ? ഇല്ല. എന്നാ അനുഭവത്തിലുണ്ടോ? ഉണ്ട്. ഒരു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രയോഗക്ഷമത എന്നോട് അർത്ഥക്രിയാകാരിത്വം എന്ന് പറയുന്നത് അത് നടക്കുമോ? അത് ഇല്ല. അതുകൊണ്ടാണ് സത്ത ഒരു മിസ്റ്റിക്കായി ദുരൂഹമായ ഒന്നായി നമ്മുടെ അനുഭവത്തിലുണ്ടെങ്കിലും അതിനെന്ത് കാണുന്നു? ദുരൂഹമായ ഒന്നായി നമുക്കൊരിക്കലും കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് എന്നാ നമ്മുടെ അനുഭവത്തിൽ എപ്പോഴും ഉള്ളത്. അത് സർവത്രയുള്ളതും മറ്റൊന്നുപോലെ അല്ലാത്തതും ആയതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നു? അത് നമ്മുടെ അനുഭവത്തിലുള്ളതാണെങ്കിലും മനസ്സിനും വാക്കിനുമൊക്കെ അപ്പുറം ഉള്ള ഒന്നാണ്. അതാണ് ജഗത്തിന് കാരണമായിരിക്കുന്നത് എന്ന് പറയും. അന്ത്വൈതികൾ പറയും. ഭൗതികവാദികൾ പറയും എന്താണ്? നിങ്ങളുടെ അനുഭവത്തിൽ മാത്രമേ ഉള്ളൂ, അത് നിങ്ങളുടെ ഒരു അനുഭവം മാത്രമാണ്. അതിനപ്പുറം ആ സത്തയ്ക്ക് എന്താണ് വസ്തു നിഷ്ഠമായ ഒരു നിലനിൽപ്പില്ല. അത് നിങ്ങളുടെ ആശയത്തിലേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന എന്താണ് ആശയവാദമാണെന്ന് ഭൗതികവാദിയാണ്. ഒരു ആശയവാദമാണ്. എന്താണ് നിങ്ങൾ പറയുന്നത്? എന്താണ് അമൂർത്തമായ ഒരാശയത്തിൽ നിലനിൽക്കുന്ന ഒന്നിനെ കുറിച്ച് പറയണം. അതിനൊരു മൂർത്തമായ രൂപമില്ല. അത് ഇത് പറയുന്നത് ശരിയാണ്. അതാണ് ഞങ്ങൾ അതിനെ അവ്യക്തം എന്ന് പറയുന്നത്. മനസ്സും വാക്കും ഒന്നും എത്താത്തതെന്ന് പറയുന്ന. അപ്പൊ അങ്ങനെ ഏതോ ഒന്ന് എന്താണോ ഏതോ ഒന്നിന്റെ പ്രകടമായ ഭാവമാണ് ഈ സത്വം. ആ ഒന്നാണ് ബ്രഹ്മം. ബ്രഹ്മം ശരിക്കും സത്യം എന്ന് പറയുന്നത് എന്താണ്? ഈ അനുഭവത്തിരിക്കുന്ന സത്വം, ഇതിന്റെ പിന്നിലുള്ള ബ്രഹ്മത്തിന്റെ പ്രകടമായ ഭാവമാണ്. അപ്പൊ സത്തയിലൂടെ ബ്രഹ്മത്തെ അറിയണം. അതാണ് സച്ചിദാനന്ദം ബ്രഹ്മം എന്ന് പറയുന്നത്. ആ സത്തയാണ് ഇതെല്ലാമായിരിക്കുന്നത്. സത്തയാണ്. അപ്പൊ എന്ത് പറയും? സർവം, ഈ സർവം ഇതം ജഗത്ത്, ഈ ജഗത്ത് എന്താണ്? സദ്ഘനം, ആ സത്ത് തന്നെയാണ്. സത്ത് ഈ ജഗത്തായിരിക്കുകയാണ്. ഇതാണ് അദ്വൈതയുടെ യുക്തി. അത് പ്രപഞ്ച അതീതമായതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന പോലെ ഈ കണങ്ങളെയൊക്കെ എടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ നിങ്ങൾക്ക് അതിനെ നിഷേധിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് അനുഭവത്തിൽ എല്ലാ രീതിയിലും ഉണ്ട്. അതിന് കാലദേശ വസ്തു പരിമിതികളൊന്നും ഇല്ലാണ്. കാലദേശ വസ്തു പരിച്ഛേദ ശൂന്യമായിരിക്കും. അദ്വൈതി എന്ത് ചെയ്യുന്നു? വ്യാഖ്യാനിക്കുകയാണ് അതിനെ. സത്ത വ്യാഖ്യാനിച്ചിട്ട് അദ്വൈതി എന്ന് പറയുന്നു, ഈ സത്ത എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ പിന്നിലുള്ള ബ്രഹ്മത്തിന്റെ അനുഭവമാണ്. അതാണ് സത്താനുഭവത്തിരിക്കുന്നത്. അപ്പൊ ആ സത്തയിലാണ് എന്തനുഭവപ്പെടുന്നത്? പ്രപഞ്ചം അനുഭവപ്പെടുന്നു. അതുകൊണ്ട് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് സത് ഏവ ചിത് ഏവ. അതാണ് ചിത് ഘനം. മനസ്സിലായോ? ഭൗതികവാദവും ഈ സത്താവാദവും തമ്മിലുള്ള വ്യത്യാസം. അദ്വൈതി പറയുന്ന സത്താവാദം. അപ്പൊ നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സത്ത ഇത് മാത്രമാണ് ബ്രഹ്മെന്നല്ല അദ്വൈതി പറയുന്നത്. പിന്നെ എന്താണ്? ഇങ്ങനെ നമുക്ക് സത്ത എന്നുള്ള അനുഭവം ഉണ്ടാവണമെങ്കിൽ ഈ സത്തയുടെ പിന്നിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തതായ ഒന്നുണ്ട്. അതിനാണ് എന്ത് പറയുന്നത്? ബ്രഹ്മം. അത് പക്ഷെ നമുക്ക് അനുഭവപ്പെടുന്ന എങ്ങനെ? സത്താരൂപത്തിൽ. അതുകൊണ്ട് സത്ത എന്ത് തന്നെ? ബ്രഹ്മം തന്നെ. ആ സത്തയിലാണ് ബാക്കിയെല്ലാം അനുഭവപ്പെടുന്നത്. എന്ത്? ഈ പ്രപഞ്ചങ്ങളല്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചം എന്ത് തന്നെ? ബ്രഹ്മം തന്നെ, സത്ത തന്നെ. മനസ്സിലായി? അതാണ് യുക്തിയിലൂടെ ഇതിനെ സമർത്ഥിക്കുക. അതാണ് അവിടെ പറഞ്ഞ സകലതും ഉള്ളത് തന്നെ. ഇത് എത്ര വിശദീകരിച്ചാലും പൂർണ്ണമാകാത്ത ഒരു സംഗതിയാണ്. കാരണം ഇത് വിശദീകരണത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. വിശദീകരിച്ചാൽ ഇതിനെ പൂർണ്ണമാക്കി വിശദീകരിക്കാനും കഴിയില്ല. അങ്ങനെ ഇതിന്റെ പ്രത്യേകത. എന്തുകൊണ്ട്? ആത്യന്തികമായി ഇത് വിശദീകരണത്തിനൊക്കെ അപ്പുറം നിൽക്കുന്നു എന്നാണ് അദ്വൈതി ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ പറഞ്ഞ എന്താണ്? സർവം അസ്ഥിചേ. അസ്ഥി എന്ന് പറയുന്ന അനുഭവം ഉണ്ടല്ലോ. ഇവിടെ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് സർവം എന്താണ്? സത്ത് തന്നെയാണ്. സത്ഘനമാണ്, സത്ത് തന്നെയാണ്.